കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊന്തേണൂതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പടികടന്നെത്തുന്ന പദനിസ്വനം. ിൽ കുളിരിടും മണ്ണിന്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവലയുമീ തെന്നലൻ കരളിലെ തന്തിയിൽ അലസമായി കൈവിരൽ ചേർത്തതാവളിൽ കുറുകുന്ന പ്രണയമാത്രാവിന്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാ, മിഴികളിൽ കുറുകുന്ന പ്രണയമാത്രാവിന്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാ, താരേ തുറക്കുന്ന ജാലക ചില്ലിനി തെളിനിഴൽ ചിത്തം തെളിഞ്ഞതാവാ, പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. സന്ധ്യകൾ നറുമലർ തിങ്കളിൻ നെറുകയിൽ ചന്ദനം തൊട്ടതാവുകൾ പാടുന്ന തൊടിയിലെ തുമ്പികൾ കുസൃതിയാൽ മൂളിപ്പറന്നതാവ, അണിനിലാ തിരിയിട്ട മണിവിളക്കായ് മനം അഴകോടെ മിന്നി തുടിച്ചതാവാ, അണിനിലാ തിരിയിട്ട മണിവിളക്കായ് മനം അഴകോടെ മിന്നി തുടിച്ചതാവാ, ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാ, പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊന്നേണൂതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും ആരോ.